അധ്യായം 110. അന്നസ്ർ, മദീനയിൽ അവതരിച്ചത്. നസ്ർ എന്നാൽ സഹായം എന്നർത്ഥം. അള്ളാഹുവിന്റെ സഹായവും വിജയവും ലഭിച്ചാൽ ഏതുവിധത്തിൽ പ്രതികരിക്കണമെന്ന് ഈ അധ്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നുകിട്ടിയാൽ. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْ إِنَّهُ كَانَ تَوَّابًا. നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.